പതിനായിരം ആയിരമെന്നും അതിരാവിലണീറ്റു വരുന്നു അതുരം നിറയും കനവിന്നകരം ഉണർന്ന് കണ്ടുമയങ്ങി കണ്ണുകൾ രണ്ടും പന്ത് കണക്കെ ഉരുണ്ടു കളിച്ചിട്ടന്തം വിട്ടവർ നിക്കണ കണ്ടാൽ കുന്തം കുത്തി